ജാഗ്രത സ്വപ്നം സമാധി ഇവിടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ സുഷുപ്തി അല്ലെങ്കിൽ പിന്നെ അജ്ഞോഹം, ഇത് ഭാനം അറിവായിട്ടാ പറയുന്നത്. അജ്ഞോഹം എന്ന് പറയുന്ന അനുഭവം എവിടെ ഉണ്ടാവും? ജാഗ്രത തന്നെ ഉണ്ടാവും. ജാഗ്രത തന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാം. ജാഗ്രതയിലുണ്ട് എല്ലാവർക്കും. എന്തനുഭവം ഉണ്ട്? അജ്ഞനാകുന്നു എന്നുള്ള അനുഭവം ഉണ്ട്. അപ്പൊ അത് അതിന് കാരണഭാനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കാരണഭാനം എന്ന് പറയും? എന്തുകൊണ്ടാണ് കാരണഭാനം എന്ന് പറയും? അങ്ങനെ അത് തന്നെ കാരണജ്ഞാനം എന്ന് പറയാം. കാരണഭാനം എന്ന് പറയാൻ എന്താ കാരണം? കാരണഭാനം എന്ന് പറയും. എന്തുകൊണ്ട് അത് തന്നെ? എന്തുകൊണ്ട് കാരണഭാനം എന്ന് പറഞ്ഞു? കാരണം എന്ന് പറയുമ്പോ അവിടെ ഒരു കാര്യം വേണം. കാര്യമുള്ളപ്പോഴാണ് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കാരണഭാനം എന്ന് പറയാൻ എന്താ കാരണം? എന്തു കാര്യം? സ്ഥൂലവും സൂക്ഷ്മവുമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സ്ഥൂലവും സൂക്ഷ്മവുമായ കാര്യങ്ങൾ ഈ കാരണത്തിനുണ്ട്. ജ്ഞാനം എന്ന് പറയുന്ന കാരണത്തിന് സ്ഥൂലവും സൂക്ഷ്മവുമായ കാര്യങ്ങളുണ്ട്. അജ്ഞാന കാരണത്തിന് ഇപ്പൊ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും അജ്ഞാനം അങ്ങനെ കാരണമാകുന്നു. എങ്ങനെയാ കാരണമാകുന്നു? അതെങ്ങനെയാണ് അജ്ഞാനം? അജ്ഞഹ അതാ പറയുന്ന അജ്ഞഹ എന്നുള്ള അനുഭവം. അജ്ഞഹ എന്നുള്ള അനുഭവം അതിന് വിഷയമായിരിക്കുന്നതാണ്. അജ്ഞഹ എന്ന് വെച്ചാൽ ഞാൻ അജ്ഞനാകുന്നു എന്നാണ് എന്റെ അർത്ഥം. അജ്ഞഹ എന്ന് പറഞ്ഞാൽ ഞാൻ അജ്ഞനാകുന്നു. അപ്പൊ അജ്ഞഹ എന്ന് പറയുന്ന ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് അജ്ഞാനമാണെന്ന് പറഞ്ഞു. ഇപ്പൊ പൊതുവെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്? അങ്ങനെ അജ്ഞാന സംശയവരി. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാന സംശയവരി. അപ്പൊ വീണ്ടും അജ്ഞാനം വന്നു. അജ്ഞാനത്തിന്റെ അർത്ഥം പറഞ്ഞെന്താണ്? അജ്ഞാന സംശയവരി. അപ്പൊ വീണ്ടും അതിൽ അജ്ഞാനം വന്നല്ലോ. ആ അജ്ഞാനം അപ്പൊ എന്താ? അജ്ഞാനത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത് അജ്ഞാന സംശയവരി. അപ്പൊ അജ്ഞാനത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോ അജ്ഞാനം സംശയം വരികയും മൂന്നെണ്ണം പറഞ്ഞു. അപ്പൊ അതിൽ അജ്ഞാനം ഏതാണ്? ജ്ഞാനാഭാവം, അറിവില്ലായ്മ. അജ്ഞാനാഭാവമാണ് അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞു. അല്ലാതെ അജ്ഞാനമെന്ന് പറയുന്നിടത്ത് ഏതിനും പറയാം, സംശയത്തെയും വിപരീയത്തെയും അജ്ഞാനത്തെയും പറയാം. ആ മൂന്നിലെ ഒരജ്ഞാനം അതെന്താണ്? അറിവില്ല. അതാണ് രണ്ട് അജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ അജ്ഞാന സംശയ വിപര്യങ്ങളാണ് സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണമായിരിക്കുന്നത്. അപ്പൊ അത് കാരണമൊന്നും എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ കാരണമാകുന്നു ഒന്നു ഒരാളെന്താണ് തത്വം അതിനെ അറിയുന്നില്ല. ആത്മാവാണ് തത്വം, തന്റെ സ്വരൂപമാണ് തത്വം, അതറിയുന്നില്ല. അപ്പൊ അവിടെ അജ്ഞാനം വന്നു. പിന്നെ അങ്ങനെ അറിയാത്തവനും വിപരീത ജ്ഞാനം ഉണ്ടാകുന്നു, വിപരീയം വന്നു. ഇവിടെ എന്താണ് വിപരീത ജ്ഞാനം വരുന്നത്? താൻ ശരീരമാണെന്നുള്ള ബോധം, വിപരീത ജ്ഞാനം. അപ്പോ ആദ്യം വരുന്നത് താൻ ആരാണെന്ന് അറിയാതിരിക്കുക, പിന്നെ താൻ ശരീരമാണെന്നറിയുക. ഈ ശരീരമാണെന്നുള്ള ബോധം വരുമ്പോ ഈ രണ്ടിനെയും താൻ ആരാണെന്ന് അറിയാതിരിക്കുക, താൻ ശരീരമാണെന്ന് അറിയുക, ഇതിനെ രണ്ടിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ വ്യവഹാരങ്ങളും, എന്നുവെച്ചാൽ വാക്കും പ്രവൃത്തിയും ചിന്തയല്ല. മനുഷ്യന്റെ എല്ലാ വാക്കും ചിന്തയും പ്രവൃത്തിയല്ല. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇത് സ്ഥൂലമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വ്യവഹാരമാണ്. ആ വ്യവഹാരത്തിൽ എന്നുവെച്ചാൽ സ്ഥൂല പ്രപഞ്ചത്തെ കുറിച്ചുള്ള വ്യവഹാരങ്ങൾ, ശബ്ദസ്പർശൻ രൂപന്റെ സംഗന്ധം എന്ന് പഴയകാലത്ത് പറയുന്നു, പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ഈ വ്യവഹാരം എന്നുവെച്ചാൽ വാക്കും ചിന്തയും പ്രവൃത്തി എന്നാണ് വ്യവഹാരം. ഈ വ്യവഹാരത്തിനിപ്പോ കാരണം എന്തായി? അജ്ഞാനം. അപ്പൊ ആ വ്യവഹാരത്തിൽ വീണ്ടും എന്തു വരുന്നു? വ്യവഹാരം തന്നെ വീണ്ടും, ആ വ്യവഹാരത്തിൽ തന്നെ വീണ്ടും എന്തു വരുന്നു? വാക്കിനും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം ഇതുപോലെ വീണ്ടും അറിവില്ലായ്മയും വിപരീത ജ്ഞാനവും സംശയവും. അത് എല്ലായിടത്തും ഉണ്ടാകും സംശയം. നമ്മുടെ പ്രവൃത്തിയിൽ എല്ലായിടത്തും സംശയമുണ്ട്. അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചാൽ അതാണ് സംശയം. ഇതെന്താണ് എന്നൊരു ചോദ്യം വരുമ്പോ എന്ത് വരുന്നു? അതാണോ ഇതാണോ ഈ ചിന്ത, ഇതിനാണ് സംശയം എന്ന് പറയുന്നത്. ഒരാളെ, ഒരു വ്യക്തിയെ നമ്മൾ സംശയിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, സംശയത്തിൽ നിന്നാണ് ചിന്തയുണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സംശയരൂപത്തിലുള്ള ചിന്തയാണ്. സ്ഥൂലമായ ഈ വിഷയങ്ങളെ ആശ്രയിച്ച് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാണ് പൊതുവെ വിഷയങ്ങളെന്ന് പറയുന്നത്. ആശ്രയിച്ചുള്ള എല്ലാ വാക്കും ചിന്തയും പ്രവൃത്തിയും കാരണമായിരിക്കുന്ന എന്താണോ അജ്ഞാനമോ, എന്നുവെച്ചാൽ താൻ ആരാണെന്ന് അറിയാതിരിക്കുക, പിന്നെ താൻ ദേഹമാണെന്നുള്ള ബുദ്ധി, ഇത് തനിയെ സംഭവിക്കുന്നതാണ്. ആരും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അജ്ഞാനമായി ഈ സ്ഥൂലത്തെ ആശ്രയിച്ചുള്ള എല്ലാ വ്യവഹാരത്തിനും കാരണം. അതുപോലെ തന്നെ ഇവിടെ സൂക്ഷ്മത്തെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇത് സൂക്ഷ്മ വിഷയങ്ങളാണ്. ഈ സൂക്ഷ്മ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യവഹാരം സംഭവിക്കുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? തുടർന്ന് അതിലും അജ്ഞാന സംശയവീര്യങ്ങൾ വരുന്നു, വീണ്ടും വ്യവഹാരം, വീണ്ടും അജ്ഞാന സംശയവീര്യം. അപ്പൊ എപ്പോഴും മനുഷ്യന്റെ വ്യവഹാരങ്ങൾ അജ്ഞാന സംശയ വിപര്യത്തെ ആശ്രയിച്ചിട്ടാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് പറയുന്നത് തന്നെ കുറിച്ച് അറിയാതിരിക്കുക, വിപരീതമായ ജ്ഞാനം ഉണ്ടാകുക. ഞാൻ ശരീരം എന്നുള്ള ബോധം, ആ ബോധമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും? ആർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ശരീരബോധത്തിൽ നിന്നുകൊണ്ടാണ് സർവ്വ മനുഷ്യരും പ്രവർത്തിക്കുന്നത്. വിഷയങ്ങൾ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്നുണ്ട് സ്ഥൂലഭാനവും സൂക്ഷ്മഭാനവും ഉണ്ടാവും. പറഞ്ഞു സ്ഥൂലത്തെ ആശ്രയിച്ചു വന്നാൽ ആ ജ്ഞാനം സ്ഥൂലജ്ഞാനം, സൂക്ഷ്മത്തെ ആശ്രയിച്ചു വന്നാൽ ആ ജ്ഞാനം സൂക്ഷ്മജ്ഞാനം. ഇതിനെല്ലാം കാരണം എന്താണ്? അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ നമ്മൾ പിരിച്ചു നോക്കിയാൽ അത് അറിയുന്നില്ല എന്ന് മാത്രമാണ്. അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ അജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണോ അത് അഭാവരൂപത്തിലുള്ള അജ്ഞാനം. അവിടെ അജ്ഞാന ഏത് രൂപത്തിൽ ഇരിക്കുന്നു? അറിയുന്നില്ല എന്ന് പറഞ്ഞ അഭാവമാണ്. എന്നാൽ ഞാൻ ശരീരമാണ് എന്ന് പറയുമ്പോഴോ അറിയുന്നില്ല എന്ന് പറഞ്ഞു അറിവില്ല എന്നാണ്. അറിവിനെ അങ്ങ് നിഷേധിക്കുകയാണ്. ഒരാൾ പറയുന്നത് ഞാൻ ആത്മാവാണെന്ന് അറിയുന്നില്ല, അവിടെ ആത്മാവിനെ നിഷേധിക്കുന്നുണ്ട്. ആത്മാവാണെന്ന് ഉള്ള അറിവ് ഏതറിവാണോ വേണ്ടത് ആത്മാവ് എന്നുള്ള അറിവില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അറിവിനെ നിഷേധിക്കണം. അപ്പൊ അറിവിൽ എന്ന് പറയും അവിടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അഭാവരൂപത്തിലാണ്. അഭാവരൂപത്തിലുണ്ട് അജ്ഞാനം. അറിവില്ല എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഇല്ലായ്മ, ഇല്ലായ്മ എന്ന് പറയുന്നതാണ് അഭാവം. അതൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് അജ്ഞാനം അഭാവമാകുന്നതെന്ന് മനസ്സിലാകണം. അജ്ഞാനം അഭാവമാകുന്ന എങ്ങനെ? അറിവിനെ നിഷേധിക്കുന്നു, അറിവില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറിയാതിരിക്കുന്നു. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് എന്തായി? അഭാവരൂപത്തിലായി. എപ്പോ നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നു അപ്പോഴെല്ലാം എന്തുവരുന്നു? അവിടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് ഏത് രൂപത്തിലായിരിക്കും? അഭാവരൂപത്തിലായിരിക്കും. ഇവിടെ പറഞ്ഞാലും ശരി, ഇപ്പോ പറയണം ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു, ഉണർന്ന രീതിയിൽ പറയണം ഉറങ്ങിക്കിടന്നപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ല എന്നാണ് പറയണെങ്കിൽ എന്തായിരിക്കും അവിടെ? അറിവിന്റെ ഇല്ലായ്മയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവിടെ അജ്ഞാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? അഭാവരൂപത്തിലായിരിക്കും. ഇനി ഞാൻ പറയണം എനിക്കറിയാം ഞാൻ ആരാണെന്ന്, ഞാൻ എന്നെ ആരാണ് തന്നെ എങ്ങനെയെങ്കിലും അറിയാം. പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ വൃദ്ധനായിട്ടോ യുവാവായിട്ടോ ഏതെങ്കിലും തരത്തിൽ തന്നെ അറിയണം. അപ്പൊ അവിടെ അറിവ് ഉണ്ട്. പക്ഷെ അറിവ് ശരിയായ അറിവല്ല. അറിവെങ്ങനെ വിപരീയം, വിപരീത രൂപത്തിലുള്ള അറിവാണ്. അപ്പൊ അവിടെ അറിവിനെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നു. അവിടെ അറിവിനെ അംഗീകരിക്കുന്നു, ഞാൻ ഇന്നാരാണോ. മുമ്പ് അറിവിനെ നിഷേധിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഉണ്ടെന്ന്, എനിക്കറിയാം, ഇതാണ് എന്റെ അറിവ്, ഞാൻ ഇന്ന അതാണോ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്നതാണ് എന്ന് പറയുന്ന ഒരു വിപരീത ജ്ഞാനമാണ് ഒന്ന്. രണ്ടാമതെന്താണോ, അറിവ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ അറിവെന്ന് പറയുന്നത് വിപരീത ജ്ഞാനം ആയതുകൊണ്ട് തന്നെ ഇത് ശരിയായ അറിവ് അല്ല. ഇവിടെ അടുത്ത് പറയും അഹം ബ്രഹ്മേതി എന്ന്, താൻ ബ്രഹ്മമെന്നാണ് അറിയേണ്ടത്, അതാണ് ശരിയായ അറിവ്. ആ ബ്രഹ്മമെന്നറിയുന്നതിന് പകരം എന്തറിഞ്ഞു, ഞാൻ പുരുഷനാണെന്നറിഞ്ഞു. അപ്പൊ അവിടെ വിപരീത ജ്ഞാനമായതുകൊണ്ട് ഇതറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. എന്നാൽ ഈ അജ്ഞാനം എങ്ങനെയുള്ളത്, എങ്ങനെയുള്ളതാണ് വിപരീത ജ്ഞാനം, എങ്ങനെയുള്ളതാണ് ഭാവരൂപത്തിലുള്ളതാണ്. വിപരീത ജ്ഞാനവും എന്താണ്, അജ്ഞാനമാണ്. പക്ഷെ ഈ അജ്ഞാനം എങ്ങനെ ഭാവരൂപത്തിൽ. അപ്പൊ അജ്ഞാനം തന്നെ രണ്ട് രൂപത്തിൽ വന്നു, ഒന്നെന്താണ് അഭാവരൂപത്തിലും വന്നു, മറ്റൊന്ന് ഭാവരൂപത്തിലും വന്നു. കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭാവം എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് അനുഭവം. എനിക്കറിവുണ്ട് എന്നല്ലേ പറയുന്നു, അറിവില്ലെന്ന് പറയുന്നു, അറിവുണ്ടെന്നാ പറയുന്നു. ആ അറിവ് ശരിയായിരിക്കില്ല, പക്ഷെ ശരിയല്ലാത്ത അറിവ് ഉണ്ടെന്നാ പറയുന്നു, അറിവിനെ നിഷേധിക്കുന്നില്ല. ഏതിനെങ്കിലും ഒന്നിനെ നിഷേധിക്കുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, അതിന്റെ അഭാവം എന്ന് പറയുന്നു. പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ അഭാവം, മേശയില്ല മേശയുടെ അഭാവമാണ്. അങ്ങനെയാണെങ്കിൽ അറിവില്ല എന്ന് പറഞ്ഞാൽ എന്തായി, അറിവിന്റെ അഭാവം. അപ്പൊ അത് അറിവിന്റെ അഭാവം, അതിന് സംസ്കൃതത്തിൽ എന്ത് പറയുന്നു, ജ്ഞാനഭാവം, അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞു. ജ്ഞാനഭാവം അതജ്ഞാനം. ആ ജ്ഞാനഭാവം എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് ജ്ഞാനഭാവം. അജ്ഞാനത്തിന് നജ്ഞാനം, അതാണ് അജ്ഞാനം. അതിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് അത്യന്താഭാവം, മറ്റൊന്ന് അന്യോന്യഭാവം. അത്യന്താഭാവ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമേ ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. അന്യോന്യഭാവം എടുത്തു കഴിഞ്ഞാൽ അത് ജ്ഞാന വിപരീതം എന്ന് കേട്ടു. ജ്ഞാനത്തിന് നേരെ വിപരീതമായത് എന്നുള്ള അർത്ഥം വരും. അനശ്വഹ എന്ന് പറഞ്ഞാൽ എന്താണ്, പശുവല്ലാത്തത്. എന്താവോ പശുവാകാം, കുതിരയാകാം, കുതിരയല്ലാതെ ഏതുമാകാം, ഗജമാകാം, ആനയാകാം, അനശ്വഹം. അതുപോലെ അജ്ഞാനം എന്ന് പറയുന്നു, ജ്ഞാന ഭിന്നമായ ഒന്ന്. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, ശരിയായ ഒരു ജ്ഞാനമുണ്ട്, അതിൽ നിന്ന് ഭിന്നമായ ഒന്ന്, സജാതീയമായിരിക്കുന്ന ഒന്ന്, മറ്റൊരു ജ്ഞാനം. അനശ്വ എന്ന് പറഞ്ഞാൽ നമുക്കെടുക്കാം അശ്വജാതീയമായ അതേ ജാതിയിലുള്ള മറ്റൊരു ഒരു മൃഗം അതിനെടുക്കാം. അതുപോലെ അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ശരിയായ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിനൂടെ എന്ന് പറയുന്നത് അഹം ബ്രഹ്മം എന്ന് പറയുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്നത് എന്താണ്? ശരിയായ ജ്ഞാനം. അപ്പൊ അതിൽ നിന്ന് അജ്ഞാനം രണ്ട് തരത്തിലൊന്ന്. ഒന്നെന്താണ്? അഹം ബ്രഹ്മ എന്നുള്ള അറിവ് എനിക്കില്ല, എനിക്കറിയില്ല. അപ്പൊ അവിടെ അജ്ഞാനം എന്തായി? അഭാവമായി. ഇനി പറയുന്നല്ലേ എനിക്കറിയാം ഞാൻ പുരുഷനാണ്. അപ്പൊ അവിടെ അജ്ഞാനം എന്തായി? അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം എന്താ? പിന്നെ അതിന് സദൃശമായ എന്നുള്ള അതിന് വിപരീതമായ ഒരു ജ്ഞാനം, അതിന് ഞാൻ പുരുഷൻ എന്ന് പറയുന്ന ഞാൻ. അപ്പൊ ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്തായി? ഭാവരൂപത്തിലായി. എന്തുകൊണ്ട്? ഇവിടെ ഉണ്ടെന്ന് പറയണം, നിഷേധിക്കുകയല്ല. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ, എന്നാൽ യഥാർത്ഥ ജ്ഞാനവും അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനവും അല്ല. അങ്ങനെ ദേഹാത്മബുദ്ധി എന്ന് പറയുന്നു. അപ്പൊ ഇതിന് മനുഷ്യന്റെ എല്ലാ വ്യവഹാരങ്ങളും, ആ വ്യവഹാരത്തിൽ വീണ്ടും ജ്ഞാനം വരും. വ്യവഹാരം എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തിയും ചിന്തയും വ്യവഹാരമാണ്. ആ ചിന്ത എന്ന് പറയുന്നിടത്താണ് വീണ്ടും ജ്ഞാനം വരുന്നത്. അപ്പൊ ഈ എല്ലാ വ്യവഹാരങ്ങൾക്കും കാരണമായ എന്ത്? അജ്ഞാനം എന്ന് പറയും. അപ്പൊ വ്യവഹാരം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അത് നേരത്തെ പറഞ്ഞു, സ്ഥൂലവും സൂക്ഷ്മവുമായ വ്യവഹാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ഥൂലവും സൂക്ഷ്മവുമായ വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു വ്യവഹാരം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം സ്ഥൂലവും സൂക്ഷ്മവുമായ വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. എങ്ങനെയുള്ള അജ്ഞാനം? പ്രധാനമായിട്ടും വരുന്നത് അഭാവരൂപത്തിലും ഭാവരൂപത്തിലുള്ള അജ്ഞാനം. ഇനി ജ്ഞാനമാണെങ്കിലോ വ്യവഹാരമില്ല, അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം. അവിടെ പിന്നെ വ്യവഹാരമൊന്നും ഇല്ല. അതുകൊണ്ടാണത് തുരിയം നാലാമത്തെ ഭാനമാകുന്നത്. അതുകൊണ്ടാണ് കാരണഭാനം എന്ന് പറയുമ്പോൾ അത് കാരണം തന്നെയാണ്. ആ അജ്ഞാനം ഭാവരൂപത്തിലുള്ളതായാലും ശരി അഭാവരൂപത്തിലുള്ളതായാലും ശരി, അത് സ്ഥൂല സൂക്ഷ്മ രൂപത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങൾക്കും അത് കാരണമാണ്. ഇപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു, ഉണർന്നു വരുന്നയാളുണ്ടാകുന്ന ബോധം എന്താണ്? ഞാൻ ദേഹമാണ്. ഞാൻ എന്ന് പറഞ്ഞു അയാൾക്കൊരു സംശയമില്ല, ഞാൻ ആരാണോ, ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അയാൾക്ക് ദേഹാത്മബുദ്ധിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ദേഹാത്മബുദ്ധിയാണ്. ഒരാൾ പറയുന്നത് ഞാൻ സന്യാസിയാണ്, ബ്രഹ്മചാരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? ദേഹാത്മ ബുദ്ധിയാണ്. അപ്പൊ ആ ദേഹാത്മബുദ്ധി അത് എടുത്തു പറയേണ്ട കാര്യമില്ല, ഞാനെന്നുള്ള ബോധം വന്നാൽ തന്നെ അതാണ്. ഉറക്കത്തിൽ നിന്ന് കൊണ്ടുവന്ന് വരുന്ന ആരെങ്കിലും ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞുകൊണ്ടുവന്ന് വരും ഉണ്ടോ? ശരിക്കും അന്ന് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ആരും ഉണർന്നു വരാറില്ല ഞാനെന്നുള്ളപ്പോ. അപ്പോ ഉണർവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നെ എന്താ സംഭവിക്കുന്നത്? വ്യവഹാരം സ്ഥൂല സൂക്ഷ്മങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരം. അതുകൊണ്ടാണ് അജ്ഞോഹം എന്ന് പറയുന്ന ഈ ഭാനത്തെ എന്ന് പറഞ്ഞു കാരണഭാനം എന്ന് പറഞ്ഞത്. സ്ഥൂല സൂക്ഷ്മ വ്യവഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇപ്പൊ ജാഗ്രത്തിൽ നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്വപ്നത്തിലാണെങ്കിലും അപ്പോ സ്വപ്നം സാധാരണഗതി സ്വപ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്വപ്നം നിലനിൽക്കുന്നു? നമ്മൾ സ്വപ്നം കാണുന്ന സമയമാണെന്ന് ആലോചിച്ചു. സ്വപ്നം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ശരിയാണ്. പിന്നെ സ്വപ്നം നിലനിൽക്കുന്നതിന് പ്രധാനമായ കാരണമെന്ന് പറയുന്നത് നമ്മൾ ജാഗ്രതയിലേക്ക് വരാത്തതുകൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകാത്തതുകൊണ്ടാണ് സ്വപ്നം നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എപ്പോഴാണോ ജാഗ്രതയിലേക്ക് വരുന്ന അപ്പൊ സ്വപ്നം നശിക്കുന്നു. എന്നുവെച്ചാൽ സ്വപ്നത്തിൽ ജാഗ്രത ജ്ഞാനമില്ല, ഉണ്ടോ? അപ്പൊ അവിടെ എന്തുണ്ട്? ജാഗ്രത ജ്ഞാനത്തിന്റെ അഭാവമുണ്ട് അടിസ്ഥാനപരമായിട്ട്, ഉണ്ടോ? ജാഗ്രതയിലേക്ക് വരുമ്പോൾ സ്വപ്നം നശിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ ജാഗ്രത ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് കാരണം. എന്തിനാ? ഒരു കാര്യത്തിന് ഒരുപാട് കാരണങ്ങൾ കാണാം. അതിൽ പ്രധാന കാരണം പറയണം, ജാഗ്രത ജ്ഞാനം അവിടെ ഇല്ല, ജ്ഞാനാഭാവമാണ്. എന്ത് സ്വപ്നത്തിന് കാരണം? ഇനി ഒരാള് പറയുന്നു അല്ല, അത് ഉറങ്ങിയത് കൊണ്ടാണ്, ഉറക്കം ആയതുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. ഉറക്കത്തിലാണ് സ്വപ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. എന്തുകൊണ്ട് ഉറക്കം സംഭവിക്കുന്നു? ജാഗ്രത ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. ജാഗ്രത ജ്ഞാനം ഉണ്ടായാൽ ഉറക്കം ഉണ്ടാവും? ജാഗ്രത ജ്ഞാനം ഉണ്ടെങ്കിൽ പിന്നെ ഉറക്കവും സ്വപ്നവും. അപ്പൊ ജാഗ്രത ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടും നിലനിൽക്കുന്നത്, ഏത്? സ്വപ്നവും സുഷുപ്തിയും. അപ്പൊ അവിടെ എന്തു വന്നു? ജ്ഞാനാഭാവം വന്നു. ജ്ഞാനാഭാവ രൂപത്തിലുള്ള അജ്ഞാനം വന്നു. അജ്ഞാനമാണ് സ്വപ്ന വ്യവഹാരത്തിനും കാരണം. ഇനി സ്വപ്നം എന്ന് പറയുന്നത് കുറിച്ച് ജാഗ്രതയിലൊരാൾ എന്താ പറയുന്നത്? ഒരു മിഥ്യാജ്ഞാനമാണ്, വിപരീത ജ്ഞാനമാണ്, അല്ലേ? വിപരീത ജ്ഞാനം ഇവിടെ സംഭവിച്ച മുഴുവൻ വിപരീത ജ്ഞാനം എന്നാ പറയുന്നത്. അവിടെ ഉണ്ടായ ദേഹാത്മബുദ്ധി മാത്രമല്ല, അവിടെ കണ്ട കുതിര, ജ്ഞാനം, ആന എല്ലാം എന്താണ്? വിപരീത ജ്ഞാനമാണ്. അപ്പൊ സ്വപ്നം ഇതുപോലെ തന്നെ അവിടെയും ജ്ഞാനാഭാവമുണ്ട്, ജാഗ്രത ജ്ഞാനത്തിന്റെ അഭാവമുണ്ട്, വിപരീത ജ്ഞാനമുണ്ട്. സ്വപ്നത്തിലും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെന്ത്? അവിടെയും ഉണ്ട് വിഷയങ്ങൾ, സ്ഥൂലമുണ്ട് സൂക്ഷ്മമുണ്ട്. അപ്പൊ സ്ഥൂലത്തെയും സൂക്ഷ്മത്തെ ആശ്രയിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും സ്വപ്നത്തിലും നടക്കുന്നുണ്ട്. അപ്പൊ അതിനും കാരണം എന്താണോ? അജ്ഞാനം തന്നെ. അവിടെ ഇല്ലേ ജ്ഞാനാഭാവവും വിപരീത ജ്ഞാനം? അവിടെ ഇല്ലേ? അതിനനുസരിച്ച് തന്നെ അവിടെയും എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു. അപ്പൊ സ്വപ്നത്തിൽ നോക്കിയാലും ശരി, ചുരുക്കത്തിൽ. ഇനി ജാഗ്രതയിൽ വന്നാലും ശരി, സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും ആശ്രയിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങൾക്കും കാരണം എന്താണ്? അജ്ഞാനമാണ്. അങ്ങനെയാണെങ്കിൽ ഭാനത്തിനും കാരണം എന്താണോ? അജ്ഞാനമാണ്. കാരണം വ്യവഹാരം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് ഭാനം. വ്യവഹാരം എന്ന് പറയുമ്പോൾ അതിനെന്തു വരുന്നു? വാക്ക്, പ്രവൃത്തി, ജ്ഞാനം, മൂന്നും എന്താണോ? വ്യവഹാരമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് വിപരീത ജ്ഞാനമാകുമ്പോൾ അതിനെന്ത് വിളിക്കും? ജ്ഞാനം വിപരീത ജ്ഞാനമാകുമ്പോൾ അതിനെന്ത് വിളിക്കും? എന്ത് പറയും? ഭാവരൂപത്തിലുള്ള അജ്ഞാനം. മനസ്സിലായോ? ഭാവരൂപത്തിലുള്ള അജ്ഞാനം. അതാണ് കാരണം എന്ന് പറഞ്ഞു. ഭാവരൂപത്തിലുള്ള അജ്ഞാനം എന്ന് പറഞ്ഞാൽ, അജ്ഞാനമാണെങ്കിൽ അത് കാരണമാണ്. അഭാവരൂപമായാലും ശരി, അഭാവരൂപമായാലും ശരി, അത് കാരണമാണ്. അതിൽ അജ്ഞോഹം എന്നുള്ള ഭാനം, അജ്ഞോഹം അത് മനസ്സിലാക്കാം. അജ്ഞോഹം എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്. പക്ഷെ അതെങ്ങനെയുള്ള ജ്ഞാനം? അജ്ഞാനം. മനസ്സിലായ? അജ്ഞോഹം എന്നൊരു അനുഭവമാണെങ്കിൽ ആ അനുഭവവും അജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന്റെ വിഷയവും അജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന്റെ വിഷയവും അജ്ഞാനമാണ്. അപ്പൊ അജ്ഞാനം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, അത് അഭാവരൂപത്തിലും വരും, ഭാവരൂപത്തിലും വരും. അത് ഭാവരൂപത്തിൽ വരികയാണെങ്കിൽ അത് വിപരീത ജ്ഞാനമായിരിക്കും. ആ ജ്ഞാനത്തിന്റെ വിഷയവും അജ്ഞാനം തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അതിന് കാരണം ഭാനമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിനെ കാരണമെന്ന് വിളിച്ചു? അതിനാണ് സമാനം പറഞ്ഞത്, സ്ഥൂല സൂക്ഷ്മ വ്യവഹാരങ്ങൾക്കെല്ലാം കാരണമാണ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ ഭാനത്തിനെല്ലാം അജ്ഞാനം കാരണമാണ് എന്നത് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കണം.